കഴിഞ്ഞ ദിവസം വിശദീകരിച്ചാണ്. ധർമ്മി സ്ഥിതി പ്രത്യക്ഷണ വിദ്യത അനുമാനവത് മാനാഭാവദാസോന്ന രീതി ബോധേവ അവശേഷ. അസന്നികൃഷ്ടത്വാദസ്യ പ്രത്യക്ഷം ധർമ്മധർമ്മിണോ അദൃഷ്ടസാഹചര്യാത് ധർമ്മിണി അനുമതി. അസ്യ അസന്നികൃഷ്ടത്വാത് പ്രത്യക്ഷം കുതഹ ന ഭവതി അദൃഷ്ടസാഹചര്യാത് ധർമ്മിണി അനുമതി ച കുതഹ ന ഭവതി. അതും നേരത്തെ വിശദീകരിച്ചാണ്. ആദ്യത്തെ ഒന്നാമത്തെ പദ്യം വിശദീകരിച്ചപ്പോൾ ഒന്നാമത്തെ പദ്യത്തിലും പറയുന്നത് അനുമതിയില്ല, പ്രത്യക്ഷമില്ല. അവിടെയും പറഞ്ഞു അസന്നികൃഷ്ടത്വ, അതേ ഹേതു തന്നെ ഇവിടെയും പറയുന്നു അസന്നികൃഷ്ടത്വ. ധർമ്മിയുമായിട്ട് സന്നികർഷം ഇല്ലാത്തതുകൊണ്ട് അസ്യ പ്രത്യക്ഷം, ധർമ്മിയുടെ പ്രത്യക്ഷം കുത എന്ന് പറയാൻ ന ഭവതി, സംഭവിക്കുന്നില്ല. ചോദ്യം നിഷേധാർത്ഥത്തിലാണ്. ധർമ്മധർമ്മിണോ അദൃഷ്ട സാഹചര്യ, ധർമ്മധർമ്മികളുടെ സാഹചര്യം, സാഹചര്യത്തിന് ഒറ്റ വാക്കി പറഞ്ഞാൽ എന്ത് പറയും? ഒറ്റ വാക്കി പറഞ്ഞു വ്യാപ്തി, സാഹചര്യ നിയമോ വ്യാപ്തി. ഞാൻ കൂടെ പറയും ധർമ്മിണി അനുമതി ച കുതഹ, ധർമ്മിയിൽ അനുമതിയും സംഭവിക്കുന്നില്ല. അത് ഒരുപാട് വിശദീകരിച്ചാണ്. ഇനി മലയാളത്തിൽ നോക്കണം. ഇത് വ്യക്തമായെങ്കിൽ മലയാളത്തിൽ നോക്കുമ്പോൾ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. അനുഭവം ആദിയിൽ ഒന്നിരിക്കില്ലാതെ അനുമതിയില്ല. ഇത് മുന്നം അക്ഷിയാതെ അനുഭവിയാത്തത് കൊണ്ട് ധർമ്മി ഉണ്ടെന്ന് അനുമതിയാൽ അറിവിൽ അറിഞ്ഞിരിക്കണം. അനുഭവം ആദിയിൽ അനുഭവം ഒന്നിരിക്കില്ലാതെ അനുമതിയില്ല. ഇത് മുന്നം അക്ഷിയാതെ അനുഭവിയാത്തത് കൊണ്ട് ധർമ്മി ഉണ്ടെന്ന് അനുമതിയാൽ അറിവീത അറിഞ്ഞിടേണ്. പറയുന്നത് ഇനി അടുത്ത് ധർമ്മ മുതലായവ ഒന്നുമില്ലെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും പറഞ്ഞത്. ഇല്ല എന്ന് പറയുന്നത് ആത്മാവിനെ അല്ല, ധരം മുതലായ കാര്യങ്ങളെയും പഞ്ചഭൂതങ്ങളെയും പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചത്തെയാണ് ഇല്ല എന്ന് പറയും. അതുകൊണ്ട് അനുഭവം ഇല്ല എന്ന് പറയുന്നത് എന്തിൻ്റെ അനുഭവമായിരിക്കും? ധർമ്മിയുടെ. ആത്മാവിൻ്റെ അനുഭവമില്ലെന്ന് പറഞ്ഞാൽ ശരിയാണ്, പക്ഷെ ഇവിടെ യോജിക്കില്ല. മൊത്തം ആശയം മനസ്സിലാക്കിയിട്ട് ഏതിനോട് അതിനെ യോജിപ്പിക്കുന്നു മനസ്സിലാക്കും. അതിനാണ് നമ്മൾ സംസ്കൃതം കൂടെ നോക്കിയത്. അപ്പോ ധർമ്മിയുടെ അനുഭവം ഇല്ല, ധർമ്മി ഒരു തരത്തിൽ ശ്രദ്ധിക്കുന്നില്ല. എന്തുകൊണ്ടില്ല? പ്രമാണമില്ല. എന്ത് പ്രമാണമില്ല? പ്രത്യക്ഷമില്ല, അനുമാനമില്ല, ശബ്ദവുമില്ല. അതുകൊണ്ട് അനുഭവം മൂന്ന് തരത്തിലുള്ള അനുഭവം ഉണ്ടാകത്തില്ല. ഏത്? പ്രത്യക്ഷം, അനുമിതി, ശബ്ദം. കേവല അനുഭവം എന്ന് പറഞ്ഞാൽ പോരാ, അത് അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കും. ഒരു ഇവിടെ പറയുന്ന അത് പ്രധാനപ്പെട്ട എല്ലാം കഴിഞ്ഞു. മൂന്ന് പറഞ്ഞു, പ്രത്യക്ഷം, അനുമിതി, ശബ്ദം. ഈ മൂന്ന് അനുഭവവും ഇല്ല. അനുഭവം ആദ്യം ഇല്ല എന്ന് വെച്ചാൽ മുന്നേ ഇല്ല. മുന്നേ എന്ന് പറഞ്ഞാൽ അനുമതിക്ക് മുമ്പ്. അനുമതി ഉണ്ടാകുന്നതിന് മുമ്പ് ധർമ്മിയെ സംബന്ധിച്ചുള്ള അനുഭവമേ ഇല്ല. ഒരാള് ധർമ്മിയെ അനുമാനത്തിലൂടെ അറിയാൻ ശ്രമിക്കുന്നതിന് മുമ്പ്, ധർമ്മിയെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള അനുഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പ്രത്യക്ഷമില്ല, അനുമതിയില്ല, ശബ്ദമില്ല. അതാണ് അവിടെ പറഞ്ഞു. ഇതൊന്നുമില്ലെങ്കിൽ പിന്നെങ്ങനെ അനുമതി നടക്കും? സാധിക്കില്ല. ഇപ്പോ അനുമതിയാണ് സിദ്ധിക്കേണ്ടത്. ധർമ്മിയുണ്ട് എന്ന അനുമതിയിലൂടെയാണ് സിദ്ധിക്കേണ്ടത്. ഇപ്പോ ഒരു വസ്തുവിനെ കുറിച്ചുള്ള അനുമതി ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചുള്ള പ്രമേയം ഏതെങ്കിലും തരത്തിലുണ്ടായാൽ മതി. അതിനെക്കുറിച്ചുള്ള ശരിയായ അനുഭവം ഉണ്ടാവണേ. അപ്രത്യക്ഷമായിരിക്കണമെന്നില്ല. ഏതെങ്കിലും തരത്തിൽ ഒരു പ്രമേയം ഉണ്ടായാൽ മതി. അപ്രത്യക്ഷം തന്നെ ആയിരിക്കണമെന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായോ, ചോദിക്കും പ്രത്യക്ഷമായ ഒരനുഭവം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ അനുമതി എന്ന് ചോദിക്കും. തർക്കികന്മാർ അത് സ്വീകരിക്കുന്നുണ്ട്. ഒരു വസ്തുവിനെ കുറിച്ച് പ്രത്യക്ഷമായ അനുഭവം ഉണ്ടെങ്കിലും അനുമതിയിലൂടെയും അനുഭവം ഉണ്ടാവാം. പ്രത്യക്ഷ സിദ്ധമപ്യർത്ഥം അനുമാനേന ബഹുസന്ദേഹ തർക്കരസിക. തർക്കരസികന്മാർ എന്ന് പറഞ്ഞാൽ നൈയായികന്മാർ, താർക്കികന്മാർ. ഈ അനുമാനം പോലെയുള്ള പ്രമാണങ്ങൾ ഉപയോഗിക്കുന്നവർ പ്രത്യക്ഷമായത് ശരി, അനുമാനം കൊണ്ട് പ്രത്യക്ഷമായതിനെ ശ്രദ്ധിക്കാം. പക്ഷെ പ്രത്യക്ഷവും ഇല്ല, അനുമതിയിലേ സിദ്ധിക്കില്ല. ശബ്ദബോധം ഉണ്ടാകാത്ത ഒന്നിൻ്റെ അനുമതി പിന്നെ എങ്ങനെ, അനുമതി എങ്ങനെ സംഭവിക്കും? ഒരു തരത്തിൽ ശ്രദ്ധിക്കാത്ത ധർമ്മി ഒരു തരത്തിൽ ശ്രദ്ധിക്കുന്നില്ല. ധർമ്മിയുടെ ഒരു തരത്തിലുള്ള അനുഭവമില്ല, യഥാർത്ഥമായ അനുഭവം. അനുഭവം ഇല്ലെന്ന് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ അംഗീകരിക്കണം, ബ്രഹ്മാനുഭവമുണ്ട്. അതിനെല്ലാം ഇവിടെ പറയുന്നു. ധർമ്മിയെക്കുറിച്ചുള്ള നമുക്ക് ബ്രഹ്മാനുഭവം ഉണ്ടതാണ്, നാരങ്ങ ഉണ്ടെന്ന് പറയും. പക്ഷെ ശരിയായ അനുഭവം ഇല്ല, യഥാർത്ഥമായ അനുഭവം ഇല്ല. പക്ഷെ ഈ പ്രത്യക്ഷം, അനുമതി, ശബ്ദം എന്ന് പറയുന്നതിൽ ഏറ്റവും പരമപ്രധാനമായിരിക്കുന്നത് പ്രത്യക്ഷം തന്നെ. അതാണ് പിന്നീട് പറയുന്നത്, അക്ഷിയാലേ അനുഭവിക്കാത്തതുകൊണ്ട്. അവിടെയാണ് തുടക്കം. ഏതും ഒരു കാര്യം ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം അംഗീകരിക്കുന്നത് പ്രത്യക്ഷത്തിലൂടെയാണ്. പിന്നെ പ്രത്യക്ഷത്തിലൂടെ അത് സാധിക്കാതെ വരുമ്പോഴാണ് അനുമാനത്തിൽ പോകുന്നത്. പരമാണു പ്രത്യക്ഷത്തിലൂടെ അത് അറിയാൻ വഴിയില്ല. അങ്ങനെ വരുമ്പോഴാണ് പിന്നെ അനുമാനിക്കുന്നു ഈ സ്ഥൂല വസ്തുക്കൾക്കൊക്കെ പിന്നിൽ ഒരു പരമാണുണ്ട് എന്ന് പറയുന്നു. ഇവിടുത്തെ വിഷയമെന്ന് പറയുന്നത് ധർമ്മിയാണ്. ആ ധർമ്മി ഒരിക്കലും പ്രത്യക്ഷമേ ആകുന്നില്ല. പിന്നെ ഒരു തരത്തിലും അനുഭവപ്പെടുന്നില്ല എന്ന് അവിടെ പറഞ്ഞ അതിവിടെ ചർച്ച ചെയ്യുന്നില്ല. അത് അവിടെ പറഞ്ഞാണ് പ്രത്യക്ഷാനുവേദി ശബ്ദം ഒരു ബോധം ഉണ്ടാകുന്നില്ല. ഇവിടെ ഇപ്പോ പറയുന്നത് പ്രത്യക്ഷത്തിന്റെ കാര്യം പറയുന്നു. പ്രത്യക്ഷമില്ല, അതുകൊണ്ട് അതിൻ്റെ അനുമതിയും ഇല്ല. കാരണം ഇത് ധർമ്മി എന്ന് പറയുമ്പം പർവ്വതത്തിലെ വന്യെപ്പോലെയല്ല. പർവ്വതത്തിലെ വന്യ എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു പദാർത്ഥമാണ്. അത് അതിൻ്റെ അനുമാനം ഇപ്പോഴും ആവശ്യമുള്ളതല്ല. അപൂർവം ചില സന്ദർഭങ്ങളിൽ വന്യ അനുമാനിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. വന്യ അല്ലെങ്കിൽ സാധാരണ പ്രത്യക്ഷമായ ഒരു വസ്തുവാണ്. ചില സാഹചര്യങ്ങളിൽ മാത്രം അതിൻ്റെ ആവശ്യം വരുന്നുണ്ട്. ധർമ്മി അങ്ങനെയല്ല. ധർമ്മി എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഉണ്ടെന്നുള്ള അനുഭവം ഉള്ളതും എന്നാൽ അത് പരമാർത്ഥമല്ലാത്തതുമാണ്. വന്യ പോലെയുള്ള ഒരു സാധനമല്ല, വന്യ ജ്ഞാനം പോലെയുള്ള ഒരു അനുമതി ജ്ഞാനമല്ല, വന്യയെ സംബന്ധിച്ചിടത്തോളം പോലെയുള്ള ഒരു അനുമാനമല്ല അവിടെ. ഇത് പ്രപഞ്ചത്തെ നമ്മൾ സദാ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ധർമ്മിയെ നിഷേധിച്ചാൽ പ്രപഞ്ചമില്ല. പ്രപഞ്ചത്തെ തന്നെ നിഷേധിക്കുകയാണ്. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ ഈ രൂപം, ഖരം മുതലായ രൂപങ്ങളെ മുഴുവൻ നിഷേധിക്കുകയാണ്. ഈ രൂപത്തിൽ ഇതൊന്നും നിലനിൽക്കുന്നില്ല. അത് ആധുനിക സയൻസും അംഗീകരിക്കുന്നുണ്ട്. എന്ന് പറയുന്നു, നമ്മൾ ഈ കാണുന്ന ഇത്, ഈ പ്രപഞ്ചം വേറെ സൂക്ഷ്മതലത്തിൽ ഈ തരത്തിൽ നിലനിൽക്കുന്നില്ല. സൂക്ഷ്മമായൊരു തരത്തിൽ ഈ കാണുന്നത് പോലെ പ്രപഞ്ചം നിലനിൽക്കുന്നില്ല, അനുഭവപ്പെടുന്നു. അത് ഭൗതികശാസ്ത്രം അംഗീകരിക്കുന്നു. പക്ഷെ അവരങ്ങനെ പറയുമ്പോഴും ഈ അദ്വൈതി പറയുന്നത് പോലെ ഇതിൻ്റെ ഭൗതികമായ അസ്തിത്വത്തെ അവർ നിഷേധിക്കുന്നില്ല. അവർ പറയുന്നു ഈ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചം ഈ തലത്തിൽ ഇത് സത്യമാണ്. പിന്നെ ഇനി മറ്റൊരു തലമുണ്ട്, അവിടെ ഈ തരത്തിലുള്ള അനുഭവങ്ങളില്ല എന്നേ ഉള്ളൂ. അദ്വൈതി പറയുന്നത് മൂന്ന് കാലത്തിലും ഇല്ല എന്നാണ്. മൂന്ന് കാലത്തിൽ സത്യമല്ലെന്നാണ്. ഭൂതം, വർത്തമാനം, ഭാവി, ഏതെങ്കിലും ഒരു കാലത്തിൽ സത്യമാകുന്ന പ്രശ്നമേ എന്നുള്ളതാണ്. ഭൗതികശാസ്ത്രം ഇതുമായിട്ടുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, ഈ വേദാന്തശാസ്ത്രി പറയുന്നത് ഭൗതികമായ ഈ തലത്തിൽ നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചം ഈ രീതിയിലല്ല, സൂക്ഷ്മതലത്തിൽ. പക്ഷെ അവർ ഭൗതികത്തെ പൂർണ്ണമായും നിഷേധിക്കില്ല. സൂക്ഷ്മതലത്തിൽ ഇത് അനുഭവപ്പെടുന്നത് വേറെ രീതിയിലാണ്, ഇവിടെ അനുഭവപ്പെടുന്നത് വേറെ രീതിയിൽ. അത് അവരംഗീകരിക്കുന്നുണ്ട്. ഇവിടെ പറയുന്ന എന്താണ്? ഭൗതികമായി ഇത് ഇല്ല എന്നുള്ളതാണ്. സ്ഥൂലത്തിനുമില്ല, സൂക്ഷ്മത്തിനുമില്ല, ഒരിടത്തുമില്ല, ധരം മുതലായവ ഒന്നുമില്ല, അല്ലെങ്കിൽ ഇത് മിഥ്യ, അല്ലെങ്കിൽ ഇത് അനുർവചനീയം, ഒക്കെ ഒരർത്ഥം തന്നെ. അത് ഭൗതികത്തെ പാടെ നിഷേധിക്കാൻ അവർ പറയുന്ന എന്താണ്, സൂക്ഷ്മതലത്തിൽ അനുഭവപ്പെടുന്നതും അതും ഭൗതികം തന്നെയാണ്. ഭൗതികത്വത്തിൻ ഭൗതികത്തിൻ്റെ അസ്തിത്വത്തെ അവർ പാടെ നിഷേധിക്കുന്നു. ഇവിടെ അസ്തിത്വത്തെ പാടെ നിഷേധിക്കുക, ഒന്നുമില്ല. മറിച്ച് ഇതിന് അസ്തിത്വം കൊടുക്കുന്ന മറ്റൊന്നിൻ്റെ അസ്തിത്വത്തെ അംഗീകരിക്കുക, അതാണ് വ്യത്യാസം. ഭൗതികശാസ്ത്രത്തിൽ ഇതിനെ നിഷേധിക്കുമ്പോഴും മറ്റൊന്നിൻ്റെ അസ്തിത്വം കൊണ്ട് നിലനിൽക്കുന്നു എന്നുള്ള അവർ അംഗീകരിക്കുന്നു. ഇതാണ് വ്യത്യാസം. ആധ്യാത്മികശാസ്ത്രത്തിൽ എന്താ പറയുന്നത്, ഇത് നിലനിൽക്കുന്ന അറിവിൻ്റെ അസ്തിത്വം കൊണ്ട്, അല്ലെങ്കിൽ അറിവാകുന്ന അസ്തിത്വം. അറിവിൻ്റെ അസ്തിത്വം എന്ന് പറഞ്ഞാലും ശരിയല്ല, അറിവാണ് അസ്തിത്വം. ഇതാണ് ഇവിടെയാണ് ആത്മീയവും ഭൗതികവും വേറിരിക്കുന്നത്. ചിലരൊക്കെ കൂട്ടിയോജിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത് ശാസ്ത്ര സമൂഹം അംഗീകരിക്കുന്നു. പ്രപഞ്ചം എങ്ങനെ അനുഭവപ്പെട്ടാലും ശരി, പ്രസ്തൂലമായ തലത്തിൽ ഇങ്ങനെയൊക്കെ അനുഭവപ്പെടുന്നു. ഒരു സൂക്ഷ്മതലത്തിൽ ഇത് മറ്റൊരു തരത്തിൽ അനുഭവപ്പെടുന്നു, ഭൗതികശാസ്ത്രം പറയും. ശരി, അപ്പോ മറ്റൊരു തലത്തിൽ അനുഭവപ്പെടുമ്പോ അതിൻ്റെ അസ്തിത്വം വേറൊരിടത്തു നിന്ന് അതിലേക്ക് വന്നു എന്നുള്ള അവരങ്ങി. അവിടെയാണ് പ്രശ്നം. സൂക്ഷ്മതലത്തിൽ പ്രപഞ്ചത്തിന് ഒരു അനിശ്ചിതത്വം ഉണ്ടെന്ന് അവർ പറഞ്ഞു, അത് അംഗീകരിക്കുന്നു. അനിശ്ചിതത്വം, അൺസർട്ടനിറ്റി എന്ന് പറയും, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. പക്ഷെ അനിശ്ചിതത്വം അനുഭവപ്പെടുമ്പോഴും മറ്റൊരിടത്തു നിന്ന് അതിലേക്ക് സത്ത പകർന്നു കിട്ടി, അത് തെളിയിക്കാൻ ഭൗതികശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്. തെളിയിക്കുക എന്ന് വെച്ചാൽ ഭൗതികമായി തെളിയിക്കണം. അദ്വൈതികൾ പറയുന്നു സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കിയാൽ പോരാ, യുക്തി കൊണ്ട് പോരാ. അദ്വൈതത്തിലെ പ്രധാനമായി വരുന്ന ഇതാണ്, മറ്റിടത്തുനിന്ന് അതിന് ഉണ്മ പകർന്നു കിട്ടിയിരിക്കുകയാണ്, സ്ഥൂലത്തിലായാലും സൂക്ഷ്മത്തിലായാലും. അപ്പൊ ഇതിൽ നിന്ന് വേറിട്ട ഉണ്മയുള്ള ഒന്നുണ്ട്, അതാണ് താങ്ങുന്ന ഒരു വടിവാ അറിവ് എന്ന് പറയും. ഇതിന് ഉണ്മ കൊടുക്കുന്ന മറ്റൊന്ന്, അത് ഭൗതിക അതീതമായ ഒന്ന്. അങ്ങനെ ഭൗതിക അതീതമായ ഒന്നിനെ സയൻസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവർ കാണുന്നതൊക്കെ എന്താണ്, ഭൗതികം തന്നെ. മാത്രമല്ല സയൻസ് പറയുന്ന എന്താണ്, ഭൗതിക നിയമങ്ങളെ, അടിസ്ഥാന ഭൗതിക നിയമങ്ങളെ ഉല്ലംഘിക്കുന്ന ഒന്നും തന്നെ ഇവിടെ ഇല്ലെന്നാണ് അവർ പറഞ്ഞത്. പൊതുവേ അംഗീകരിച്ചിട്ടുള്ള ശാസ്ത്ര തത്വമാണ്, ഭൗതിക നിയമങ്ങളുണ്ട്, അടിസ്ഥാനമായ ഭൗതിക നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൗതികശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ള അടിസ്ഥാന നിയമങ്ങൾ. അതിനെ ഉല്ലംഘിക്കാൻ ആർക്ക് സാധിക്കും, ഒന്നിനും സാധിക്കും. അപ്പോ ഇവിടെ അദ്വൈതി എന്താ പറയുന്നത്, അങ്ങനെ ഭൗതിക നിയമങ്ങൾക്കൊന്നും വഴിപ്പെടാത്ത അതിനതീതമായ ഒരു സത്തയുണ്ട്, അതാണ് താങ്ങുന്ന ഒരു വടിവാം അറിവ്. അങ്ങനെ ഒരു സത്യം അംഗീകരിക്കുമ്പോൾ ഇതൊന്നും അതിൽ നിന്ന് അന്യമായിട്ടില്ല, അതാണ് ഇല്ല എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടുപേരും രണ്ടു വഴിക്കാണ് നിൽക്കുന്നത്. ഭൗതിക അതീതമായ ഒരു സത്ത, അല്ലെങ്കിൽ ഒരു അതും ഒരു അറിവ്. ഇവിടെയാണ് രണ്ടുപേരെ യോജിക്കാതിരിക്കും. അപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ രൂപം ഇങ്ങനെ അല്ല, ഒരു സൂക്ഷ്മ രൂപത്തിൽ ഇത് ഇങ്ങനെ അല്ല എന്ന് പറഞ്ഞാൽ രണ്ടുപേരും യോജിക്കുന്ന കാര്യമാണ്. ഭൗതികവാദികളും അദ്വൈതികളും. പക്ഷെ അതിനപ്പുറം വേറൊന്നോ എന്ന് പറഞ്ഞാൽ അവിടെ യോജിക്കത്തില്ല. അപ്പോ ഇത് എന്ന് പറഞ്ഞാൽ ധർമ്മിയെ കുറിച്ചുള്ള അനുഭവം മുമ്പില്ല, ഈ കാണുന്ന ഒന്നിനെ കുറിച്ച് ഒന്നും. അതുകൊണ്ട് ഈ ധർമ്മിയെ അനുമിതിയിലൂടെ സിദ്ധിക്കത്തില്ല. അനുഭവം ആദിയിൽ ഒന്നിരിക്കില്ല, അല്ലാതെ അനുമിതിയില്ല. ഇത് മുന്നം അക്ഷിയാതെ ധർമ്മിയെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാത്തത് കൊണ്ട്, അനുഭവിക്കാത്തത് കൊണ്ട് ധർമ്മിയുണ്ടെന്ന് അനുമിതിയാൽ അറിയില്ല. ധർമ്മിയുണ്ടെന്ന് അനുമിതി കൊണ്ടറിയാൻ കഴിയത്തില്ല. അറിഞ്ഞിടേണം. എന്തറിയണം? ധർമ്മിയില്ലെന്നറിയണം. പ്രത്യക്ഷവും അനുമാനവും രണ്ടിനും ഇവിടെ നിഷേധിച്ചിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഈ കാണുന്ന നമ്മൾ അനുഭവപ്പെടുന്ന ഈ പ്രപഞ്ചം ഇല്ല എന്നുള്ളതാണ്. അതിനാണ് മായ എന്ന് പറയുന്നത്. മായാദർശനത്തിൽ അത് പറയുന്ന മായ എന്ന് പറയുന്നത് പല ഭാഷയിൽ പറയുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ചോദ്യം വരും, നമ്മൾ അനുഭവിക്കുന്നതോ എപ്പോഴും നമ്മൾ ചോദിക്കുക, ഈ പ്രപഞ്ചമൊക്കെ കണ്ടുകൊണ്ടിരുന്നിട്ട് ഇതില്ലെന്നെങ്ങനെ പറയാൻ പറ്റും? ആരോട് നമ്മൾ പറഞ്ഞാലും അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അതങ്ങനെ ഇല്ലെന്ന് പറയുന്നു. പറയുന്നു അറിവ് ധർമ്മിയല്ല, നിങ്ങൾ അറിയുന്നത് ധർമ്മിയെ അല്ല. ധർമ്മമാ, ധർമ്മത്തെയാണോ? അപ്പോ ധർമ്മിയെ അല്ല അറിവത് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ധർമ്മി അംഗീകരിക്കുന്നില്ല എന്നൊരു സംശയം വരും അല്ലേ. നമ്മൾ പറയുന്നത് എന്താണ്? നിങ്ങൾ അറിയുന്നത് ധർമ്മിയെ അല്ല, പിന്നെ ധർമ്മി എന്ന് ഞാൻ പറയുന്നു. അപ്പൊ ധർമ്മിയെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ. ധർമ്മി അംഗീകരിക്കാതെ ധർമ്മം എന്നങ്ങനെ പറയാൻ കഴിയും? അങ്ങനെയൊക്കെ ചോദ്യം വരും. അപ്പൊ അതാണ് പറയുന്നത്, ഈ അരുളുടെ ധർമ്മി അദൃശ്യമാകയാതെ. എന്നുവെച്ചാ ധർമ്മി എന്ന് പറഞ്ഞുകൂടെ, അറുപത് ധർമ്മിയല്ല എന്നുള്ളടത്ത് ധർമ്മി എന്ന് പറഞ്ഞു. പക്ഷെ ആ ധർമ്മി അനുഭവത്തിൽ ഇല്ല. അദൃശ്യമാകയാലെ എന്ന് വെച്ചാൽ അത് അനുഭവത്തിൽ ഇല്ല. പിന്നെ എന്തിനു ധർമ്മി എന്ന് പറഞ്ഞു? എന്തിനു പറഞ്ഞു? ധർമ്മി അനുഭവത്തിലില്ല എന്ന് പറഞ്ഞു, പിന്നെ നിങ്ങൾ എന്തിനാ ധർമ്മി ധർമ്മി എന്ന് പറയുന്നത്? ബ്രഹ്മമായ അനുഭവത്തെ വെച്ച് ധർമ്മി അദൃശ്യം എന്ന് പറഞ്ഞാൽ ധർമ്മിയുടെ യഥാർത്ഥ അനുഭവം ഇല്ലെന്നാണ് പറഞ്ഞത്, ബ്രഹ്മമില്ലെന്ന്. പ്രത്യേകം മനസ്സിലാക്കുന്നു, ധർമ്മിയുടെ യഥാർത്ഥമായ ഒരു അനുഭവം ഇല്ല, പക്ഷെ ബ്രഹ്മമായിട്ട് അത് അനുഭവപ്പെടുന്നുണ്ട്. അദ്വൈതികൾ പറയുന്ന ജഗത് മിഥ്യ ഇല്ലാന്ന് നിഷേധിക്കുമ്പോഴും അനുഭവത്തെ എല്ലാം നിഷേധിക്കും. കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ഇതൊക്കെ ഇത്രയും ദൃഢ അനുഭവമായി നമ്മുടെ സംഭവിക്കുമ്പോൾ ഇതൊക്കെ ഇല്ല മിഥ്യ എന്നൊക്കെ പറഞ്ഞ് എങ്ങനെ അങ്ങനെ ഉൾക്കൊള്ളുന്നത്? പിന്നെ അനുഭവത്തിലുണ്ടെന്ന് എന്ന് പറയുന്നു. അനുഭവിക്കുന്നില്ല എന്ന് അതിനർത്ഥമില്ല, പക്ഷെ സത്യമല്ല. നമ്മുടെ ഇത് സത്യമാണെന്നാണല്ലോ എൻ്റെ അനുഭവം എന്ന് വെച്ചാൽ പരമാർത്ഥ സത്യമാണ്. നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സത്യത്തെ അറിയുന്നുള്ളൂ, അത് പരമാർത്ഥ സത്യമല്ല. ആ ഉദാഹരണം പറയും, മരുമരീചിക, അവിടെ ജലം അനുഭവ സത്യമാണ്, നമ്മൾ അനുഭവിക്കുന്ന സത്യമാണ്. പക്ഷെ അത് എന്ത് സത്യമല്ല, പരമാർത്ഥ. ഇതാണ് അദ്വൈതത്തിൻ്റെ നിലപാട്. ഇത് മനസ്സിലാക്കിയാൽ പിന്നെ അദ്വൈതത്തിലൊന്നും മനസ്സിലാക്കാൻ ഇത്രയേ ഉള്ളൂ. അദ്വൈത സിദ്ധാന്തം അനുഭവിക്കുന്നുണ്ട്, സത്യമാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാം, പക്ഷെ പരമാർത്ഥ സത്യം ഇല്ല. ഇതൊക്കെ ഞാൻ മുമ്പ് വിശദീകരിച്ചാണ് ഒന്നുകൂടി പറയുന്നതേ ഉള്ളൂ. മുന്നം അക്ഷികാലെ അനുഭവിക്കാത്തത് കൊണ്ട് ധർമ്മി ഉണ്ടെന്ന് അനുമതിയാൽ അറിവിയിൽ അറിഞ്ഞു. 60 ധർമ്മിയല്ല ധർമ്മമാമി ഇപ്പറഞ്ഞ, ഈ അരുളിയാന്ന് പറഞ്ഞ ഇപ്പറഞ്ഞ, എപ്പറഞ്ഞ 60 ധർമ്മിയല്ല എന്ന് പറഞ്ഞ ആ ധർമ്മി, ഈ അരുളിയ ധർമ്മി അദൃശ്യമാകയാലേ. അത് അനുഭവത്തിന് വിഷയം എന്താ, യഥാർത്ഥമായ അനുഭവത്തിന് വിഷയം എന്താ, ധനം മുതലായവ ഒന്നുമില്ല. ഈ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രപഞ്ചം ഒന്നും തന്നെ ഇല്ല. പിന്നെന്താണ്, താങ്ങുന്നൊരു വടിവാം അറിവ് ഉള്ളത് ഓർത്തിടയണം. ഇതിനെല്ലാം താങ്ങി നിർത്തുന്ന ഏതിനെ, ഈ ധർമ്മി, എല്ലാ ധർമ്മികളെയും ധർമ്മങ്ങളെയും താങ്ങി നിർത്തുന്നു. ധർമ്മിയില്ലെങ്കിൽ പിന്നെ ധർമ്മമില്ല, കാരണം നിരാശ്രയമായ ഒരു ധർമ്മം നിൽക്കും. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞു, സമുദ്രത്തിലെ തിരമാലകൾ നമുക്ക് പറയുന്നത് സമുദ്രത്തിലുള്ളതാണ്, പക്ഷെ മരുമരീചിയിലെ തിരമാലകൾ എവിടെയുണ്ടെന്ന് പറയും? അവിടെ തിരമാല കാണുന്നത് കൊണ്ട് സമുദ്രം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ, ജലമുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതുപോലെയാണ് ഇവിടുത്തെ അനുഭവം. ധനം മുതലായോ ഒന്നുമില്ല, പക്ഷെ അവിടുത്തെ മരുമരീചികയിലെ തരംഗങ്ങളെയും അവിടുത്തെ ജലത്തെയും എല്ലാം താങ്ങുന്ന, എല്ലാത്തിനും ആധാരമായിരിക്കും, എല്ലാത്തിനും അധിഷ്ഠാനമായിരിക്കുന്ന ഒരു വടിവാം അറിവ് ഉള്ളത്, ഒരു രൂപം താങ്ങുന്ന ഒരു രൂപം, അതിനാണ് വടിവം എന്ന് പറയുന്നത്. വടിവം എന്ന് പറഞ്ഞ ആകാരം, ഒരു രൂപം എന്നെടുക്കും, താങ്ങുന്ന ഒരു വസ്തു എന്നെടുക്കാൻ വേണ്ടി, താങ്ങുന്നൊരു വസ്തു ഒന്ന്. അതിനെ വസ്തുവെന്നും പറയാൻ കഴിയത്തില്ല, അറിവായതുകൊണ്ട് ാണ് വടിവ് എന്നൊരു പദം ഉപയോഗിച്ചത്. ഇതിനെല്ലാം താങ്ങി നിർത്തുന്ന ഒന്ന് അറിവ് ഉള്ളത് ഓർത്തിടയണം, അതാണ് ഉള്ളത്. ഇത് ഓർക്കണം, ചിന്തിക്കണം, വിചാരം ചെയ്യണം, മനനം ചെയ്ത് മനസ്സിലാക്കണം. പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ പിന്നെ മനനം ചെയ്ത് മനസ്സിലാക്കണം. അപ്പൊ അവിടുത്തെ മൂന്ന് സംസ്കൃത പദ്യങ്ങളും ഈ രണ്ടും കൂടെ ചേരുമ്പോൾ ആശയം വളരെ സ്പഷ്ടമാവും. അത് ഈ രണ്ട് പദ്യങ്ങൾ ആത്മോദി ശതകത്തിന് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ടല്ലോ, ഈ രണ്ട് പദ്യങ്ങൾ വ്യാഖ്യാനിച്ച പലരും മറ്റേ മൂന്ന് പദ്യങ്ങളും കണ്ടിട്ടേ ഇല്ല. ഗുരു അങ്ങനെ അവിടെ എഴുതിയിട്ടുണ്ടെന്നുള്ളതിനെ കുറിച്ചുള്ള ബോധം ഇല്ലാതെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. എന്താണെന്ന് മനസ്സിലാക്കുക വലിയ പോരായ്മയാണ്. രണ്ടു തമ്മിലുള്ള പരസ്പര ബന്ധം മനസ്സിലാക്കുക. പണ്ട് എം എസ് ശാസ്ത്രികൾ എന്നോട് പറഞ്ഞ, പുള്ളിക്കൊരു ഇടയ്ക്കിടയ്ക്ക് ഒരു ഇങ്ങനെ ഒരു ചൂട് വരുമ്പോഴാണ് പറയും. അപ്പോ ഭാരതരാമ പണിക്കർ ഒരു മഹാകാവ്യം എഴുതിയായിരുന്നു ഇല്ലേ, അതുകൂടെ ഇവിടെ മുമ്പത് പാരായണം ചെയ്യാനും എൻ്റെ ഇപ്പോൾ ഉണ്ടോ? കാവ്യമാണ് എന്നാലും നല്ല സംസ്കൃതമൊക്കെ വായിക്കാൻ താല്പര്യമുള്ളവർക്ക് അത് പാരായണത്തിൽ ഉൾപ്പെടുത്തുന്ന നല്ലതാണ്. കുറേ കാവ്യ ഭാവനകളൊക്കെ ഉണ്ട്, ദേവന്മാരും ദേവേന്ദ്രൻ്റെയൊക്കെ കഥകളൊക്കെ. പക്ഷെ സംസ്കൃതമായതുകൊണ്ട് സംസ്കൃതം വായിച്ചൊരു പരിചയം പഠിക്കുന്നു. മുമ്പ് കൂടെ ഒരിക്കൽ അത് പാരായണത്തിൽ ഉൾപ്പെടുത്തിയിരുന്ന വിജയ് നല്ലതാ അത്. അപ്പോ ഞാൻ സാറിനോട് ചോദിച്ചു, സാറ് അതെങ്ങനെയുണ്ടായിരുന്നു ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അത് എൻ്റെ കൊണ്ട് കാണിച്ചു, അതിൻ്റെ വ്യാകരണം ഒക്കെ തിരുത്താൻ വേണ്ടി, വ്യാകരണ പിശകുകളുണ്ടെങ്കിൽ തിരുത്താൻ വേണ്ടി എന്നെ കൊണ്ട് കാണിച്ചു. ഞാൻ ചോദിച്ചു, സാർ തിരുത്തി? ഞാൻ കുറേയൊക്കെ തിരുത്തി. അത് കുറേ തിരുത്തിയാൽ സാറെന്താ? മുഴുവൻ തിരുത്തിയില്ല, മുഴുവൻ തിരുത്തിയില്ല. ഏ, അപ്പോൾ അതെന്താണ്, നമ്മൾ മുഴുവൻ തിരുത്തി കഴിഞ്ഞാൽ ഭാവിയിൽ ഇത് വായിക്കുന്ന ആരെങ്കിലും വിചാരിക്കുകയാണോ ഒരു വലിയ വയ്യാകരണാണെന്ന് വിചാരിക്കും. അങ്ങനെ ആരും ധരിക്കണ്ട. ആറിൻ്റെ ഒരു നിഷ്കളങ്കമായ മനസ്സാണ് കേട്ടോ, ശുദ്ധനാണ് ആള്. അങ്ങനെ ആരും ധരിക്കണ്ട, അതാ അവർ ചൂടി പറയുന്നതാണ്. എപ്പോഴും അങ്ങനെ ചോദിച്ചാൽ പറയണമെന്നില്ല, കുറെ തെറ്റുകളൊക്കെ അധികം കാണും എന്ന് പറഞ്ഞു. അതുപോലെ ഒരാളുടെ വ്യാഖ്യാനത്തില് അങ്ങനെയുള്ള പെസുകൾ കാണുമ്പോൾ പറഞ്ഞില്ലെങ്കിൽ ഇവരൊക്കെ അവസാന വാക്കാണെന്ന് ലോകം ധരിച്ചു. ധരിക്കാതിരിക്കാനാണ്. ആരും അവസാന വാക്കല്ല, ഞാനും അവസാന വാക്കല്ല. വ്യാഖ്യാനങ്ങളൊക്കെ എഴുതുമ്പോൾ ആൾക്കാർ തോന്നുന്നു ഇതാണ് എൻ്റെ അവസാന വാക്ക്. അങ്ങനെ ആരും ഇതിൻ്റെ അവസാന വാക്കൊന്നുമില്ല. ഓർത്തിടണമെന്ന് പറഞ്ഞിരിക്കുന്നതാണ്. ഇതൊക്കെ നിരന്തരം നമ്മൾ മനഞ്ഞിരിക്കണം, ഓർക്കണം. ഇന്ന ഞാൻ കണ്ടിട്ടില്ല, 12 മണിക്ക് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഇവിടെ വരുമ്പോൾ ഇല്ല. പിന്നെ ഞാനിവിടെ വന്ന വർഷം 12 ആ കണ്ടിട്ടുണ്ട്. ഞാനിവിടെ വന്നപ്പം ഇപ്പോൾ ഒരിക്കൽ ഞാൻ ഇവിടെ ഉള്ളപ്പോൾ 12 മണിക്ക് ഇവിടെ വന്നിരുന്നു. ഇവിടെ ക്ലാസ് എടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അടുത്ത് പരിചയപ്പെട്ടിട്ടില്ല. ക്ലാസ് സാറിനെ പോലെ അങ്ങനെ ഒരു ആള് അങ്ങനെ അധികം ഇടപഴകുന്നതാണ്. ഇവിടെ ക്ലാസ് എടുക്കുന്ന ഞാൻ കണ്ടു. വർഷത്തിനോ വേറെ എന്തോ ഒന്നും കൂടെ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ടോ. താസിൽ സാർ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവിടെ വരുമായിരുന്നു. ഇങ്ങനെ ഇവിടെ നിന്ന് പോയതിന് ശേഷം ഇപ്പോൾ ഇതൊക്കെ സംസാരിക്കും. സംസ്കൃതത്തിൽ വളരെ അഗാധമായ അറിവുകളാണ്. അതുപോലെ ഒരാൾ ഇല്ല, ഇന്നില്ല, മലയാള നാട്ടിലില്ല. ഞാൻ പല സംശയങ്ങളും ഒക്കെ ചോദിക്കുകയും അതൊക്കെ കറക്റ്റ് ചെയ്യുകയും പറഞ്ഞു തരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ വരുമ്പോൾ അത് ഇവിടെ നിന്ന് പോയി. ഞാനിവിടെ പഠിക്കാനായിട്ട് വരുമ്പോൾ ശാസ്ത്രക്കാരല്ല. ഓ ഓ ഏ ഓ അത് ശരി. അവിടെ നിന്നാണല്ലേ? അവരും ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. ഇവിടെയുള്ളപ്പോൾ പലവണ്ണം വന്നിട്ടുണ്ട്. ഓ അത് ശരി. എന്തായാലും ഇവിടെ വരുമായിരുന്നു. അവർ എനിക്ക് നല്ല പരിചയമുണ്ട്, സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്, പുസ്തകം കൊണ്ടും തന്നിട്ടുണ്ട്. മലപ്പുഴയ്ക്ക് ഒരു വളരെ നല്ല എന്താണ് ഈ വിഷയത്തിൽ നല്ല അറിവുള്ള ആളാരും നല്ല ചിന്താശേഷിയുള്ള ആളുമായിരുന്നു. ഓക്കെ. വേദാന്ത ശാസ്ത്രത്തിന് നല്ല പിടിപാടുള്ള ആൾ തന്നെ. ശാസ്ത്ര സാറ് സംസ്കൃതത്തിൽ നല്ല അറിവുള്ള ആളാണ്. ധരം മുതലായവ ഒന്നുമില്ല താങ്ങുന്നൊരു വടിവാം. കഴിഞ്ഞ ദിവസം അതാ പറഞ്ഞത്, വടിവാം അറിവ് ഉള്ളത് ഓർത്തില്ലേ. അപ്പോൾ ആ മൂന്നും ഈ രണ്ടും കൂടെ ചേരുമ്പം സംഗതി പൂർണ്ണമായി. ഇത് ആശാൻ വ്യാഖ്യാനിച്ചത് ഈ താങ്ങുന്നൊരു വടിവാം അറിവുള്ളത് ഓർത്തിടേണം എന്നുള്ളത് ആശാൻ വ്യാഖ്യാനിച്ചത് പദ്യമൊന്നും ആശാൻ കോട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഇവിടുത്തെ 36 മുതൽ 42 വരെയുള്ള പദ്യങ്ങളുടെ സാരം വെച്ചു. പദ്യങ്ങളൊന്നും അങ്ങനെ വിശദീകരിച്ചില്ല, പക്ഷെ അതിൻ്റെ മർമ്മം ആശാനറിയാമായിരുന്നു കൃത്യമായിട്ട്. അത് വെച്ചുകൊണ്ടാണ് ആശാൻ വ്യാഖ്യാനം. അത് വിശദീകരിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്, പക്ഷെ അതിൻ്റെ വിശദീകരണം കൂടാതെ തന്നെ ഈ താങ്ങുന്നൊരു വടിവ് എന്ന് പറയുന്നതാണ് അടുത്ത ഈ 5, 6, 7 പദ്യങ്ങളിൽ പറയുന്നതെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കിയിട്ടാണ് അത് വ്യാഖ്യാനിച്ചത്. അറിവിന് ശക്തി അനന്തം ഉണ്ടിതെല്ലാം അറുതിയിടാം സമ അന്യ എന്നിവണ്ണം ഇരുപിരിവായി ഇതിൽ അന്യ സാമ്യമാർന്നുള്ളൊരുവിൽ അമർന്ന് തെളിഞ്ഞു ഉണർന്നിടയും വിഷമതയാർന്നതും അന്യ എന്നുകൊള്ളുവാൻ വിഷമം അഖണ്ഡം വിവേകശക്തി എന്നീ വിഷമയെ എന്നതിനാൽ വിവേകമാകും വിഷയ വിരോധിനിയോടണഞ്ഞിടേ പലവിധമായി അറിയുന്നതന്യ ഒന്നായി വിലസുവതാ സമയെന്നും മേലിലോട്ടും നിലയെ അറിഞ്ഞ് നിവർന്ന് സാമ്യമേനും കലങ്ങിൽ അലിഞ്ഞ് കലർന്നിരുന്നതേണം. അരളിയ ശക്തികളെ തുടർന്ന് രണ്ടാം പിരിവിവയിൽ സമതൻ വിശേഷമേകം വിരതിവര വിഷമ വിശേഷം ഒന്നിത്തരമിവ രണ്ടു തരത്തിലായിരുന്നു. സമയിലും അന്യയിലും സദാവിവന്നിങ്ങമരുവതുണ്ട് അതതിൻ വിശേഷശക്തി അമിതയതാകിതുമാകെ രണ്ടിവറ്റിൻ ബ്രഹ്മകലയാൽ അഖിലം പ്രമേയമാണ്. ഇത് കുടമെന്നതിൽ ആദ്യമായിതെന്നുള്ളത് വിഷമാ കുടമോ വിശേഷമാകും. മതിമുതലായ മഹേന്ദ്രജാലമുണ്ടാവതിന് ഇത് താൻ കരുവെന്ന് കണ്ടിട്ടേ. ഇതമറിവെന്നതിൽ ആദ്യമാം ഇതെന്നുള്ളത് സമത്തന്റെ വിശേഷമാണ് ബോധം. മതിമുതലായവയൊക്കെ മാറി മേൽ സദ്ഗതി വരുവാൻ ഇതിനം ഭജിച്ചിടേ. ഇവിടെ പറയുന്ന ഈ സമാവിഷമായ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇത് ശരിക്കും ഇത് ഇതേ രീതി ചർച്ച ചെയ്തിരിക്കുന്നത് യോഗ വാസിഷ്ഠത്തിലാണ്. വാസിഷ്ഠത്തിൽ നിന്നാണ് ഈ ആശയം വന്നത്. പക്ഷേ വാസിഷ്ഠത്തിൽ പറഞ്ഞിരിക്കുന്ന അതുപോലെയല്ല ഗുരു പറഞ്ഞിരിക്കുന്നത്. വാസിഷ്ഠം എന്ന് പറയുന്നതിൽ ഒരുപാട് ഭ്രമകൽപ്പനകളുണ്ട്. പറവിന് ശക്തി അനന്തമുണ്ടെന്ന് പറഞ്ഞ വാസിഷ്ഠത്തിൽ ഇതിനൊക്കെ ഓരോ പേരിട്ട് വിളിക്കും. ഈ ശക്തിയൊക്കെ വാരുണി താമസി ഇങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് പേരുകളിട്ട് ഈ ശക്തികളെയൊക്കെ വിളിക്കും. അതൊക്കെ ഒഴിവാക്കി അവിടുത്തെ ഈ ഭ്രമകൽപ്പനകളെല്ലാം കളഞ്ഞു. വാസിഷ്ഠം കോപ്പി ചെയ്തിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. വാസിഷ്ഠത്തിൻ്റെ ആശയത്തെ ഗ്രഹിച്ചിട്ട് വാസിഷ്ഠത്തിൽ തുടക്കം മുതലേ ഈ വിഷമീ സമയം വരുന്നുണ്ട്, പലതരത്തിൽ പറയുന്നുണ്ട്. അവസാന ഉപശമ പ്രകരണത്തിൽ വീണ്ടും അത് ചർച്ച ചെയ്യുന്നുണ്ട്. വിഷമാസമം അവിടെ സമയത്തെക്കുറിച്ചാണ് കൂടുതൽ ചർച്ച ചെയ്യുന്നത്. അത് ആശയം അവിടെ നിന്ന് തന്നെയാണ് വന്നത്, പക്ഷെ വാസിഷ്ഠം പോലെ അല്ല. ഗുരു എല്ലായിടത്തും അങ്ങനെയാണ്, ആശയങ്ങൾ മറ്റുള്ളിടത്തു നിന്ന് എടുത്താലും ഗുരുവിന് ഗുരു സ്വന്തമായ ഒരു ശൈലിയിലാണ് എല്ലായിടത്തും അവതരിപ്പിക്കുന്നത്. എവിടെയെങ്കിലും ഒന്ന് പറഞ്ഞിരിക്കുന്ന അതുപോലെ പറയുന്ന ഒരു രീതി എല്ലായിടത്തും അവിടെ ഗുരുവിൻ്റെ ഒരു കയ്യൊപ്പ് പ്രത്യേകം കാണും. ഒരു അപൂർവത എന്ന് പറയും, മറ്റ് ഗ്രന്ഥങ്ങളിൽ നിന്ന് അങ്ങനെ കിട്ടാൻ പ്രയാസം. എന്നുവെച്ചാൽ ഒരാശയത്തെ സ്വാംശീകരിച്ചിട്ട് തൻ്റെതായ രീതിയിൽ അവതരിപ്പിക്കുക. ഇതാണ് ഗുരുവിൻ്റെ രീതി. അതുകൊണ്ടാണ് അവിടെ സമാ വിഷമാന്ന് പറയുമെന്ന് വിചാരിച്ച് അതാണ് ഇതെന്ന് വെച്ചാൽ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട അത്യാവശ്യം ഇത്, ഇതിന് വാസിഷ്ഠവുമായിട്ടൊരു ബന്ധമുണ്ടെന്നുള്ള കാര്യം ഡോക്ടർ ഭാസ്കർ രേഖപ്പെടുത്തി. അതിനു മുമ്പ് വ്യാഖ്യാനിച്ചാലും അതും മനസ്സിലാക്കിയിട്ടില്ല. ഒരുപാട് വ്യാഖ്യാനങ്ങൾ വന്നതിന് എവിടുന്ന് വന്ന് ഈ സമ വിഷമ എന്ന് പറയുന്നത്? സാറിന് അദ്വൈത ഗ്രന്ഥങ്ങളൊന്നും ഇതില്ല. സമ വിഷമ എന്ന് പറയുന്ന ഈ രണ്ട് വ്യക്തമായിട്ട് പറയുന്നത് സമാവിഷമയാണ്. പിന്നെ ഡോക്ടർ ഭാസ്കർ ഒന്നുകൂടെ എഴുതി വെച്ചിട്ടുണ്ട്. ഡോക്ടർ ഭാസ്കരൻ പൊതുവെ എല്ലാം അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന ഒരാളാണ്. സംശയമുണ്ടെങ്കിൽ പുള്ളി അത് അന്വേഷിച്ച് കാണാം. എഴുതിയിരിക്കുന്നത് സമാവിഷമായതൊന്നും വാചസ്പത്യം ശബ്ദകൽപ്പദ്രം അതിലൊന്നും ഇല്ലെന്നാണ്. അതെനിക്ക് വളരെ അതിശയം തോന്നി. അതിലെല്ലാം ഈ പദങ്ങളുണ്ട്. ബോധം എന്ന് ഡിക്ഷണറി ഇല്ലാത്ത പദങ്ങളെന്ന് എങ്ങനെ എഴുതി എന്നുള്ള കാര്യം ആരെങ്കിലും പറഞ്ഞു കേട്ട് എഴുതിയാണ്. ഡിക്ഷണറി ഇപ്പോഴും ഉണ്ട്, അതിൽ പദങ്ങളെല്ലാം ഉണ്ട്. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ എഴുതി എന്നുള്ളത് എനിക്ക്, അങ്ങനെ എഴുതുന്ന ആളല്ല പക്ഷെ അങ്ങനെ എഴുതിയിരിക്കും. ഇതിൻ്റെയൊക്കെ ശരി കണ്ടുപിടിക്കണമെന്നുള്ള രീതിയിൽ ആത്മാർത്ഥമായി ഒരുപാട് പരിശ്രമം നടത്തിയാണ്. വെറുതെ ഖ്യാതിക്ക് വേണ്ടിയിട്ട് ഒരു വ്യാഖ്യാനം എഴുതാൻ ശ്രമിച്ചാണ്. എല്ലാം ഞാൻ അറിഞ്ഞു എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിച്ച ആളുമല്ല. പക്ഷെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിലെ പദങ്ങൾ ഡിക്ഷണറിയുടെ പേര് കൊടുത്തിട്ടറിയില്ല. ഞാനതുകൊണ്ട് ആ ഡിക്ഷണറി എടുത്ത് നോക്കി നോക്കിയപ്പോൾ അതിൽ ആ പദങ്ങളെല്ലാം ഉണ്ട്. ഇതെങ്ങനെ വന്നു എന്നുള്ള എനിക്ക് കിട്ടുന്നു. സ്വയം നോക്കിയിട്ട് ഉള്ളതില്ലെന്നൊരാൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പറയുന്ന സമ വിഷമ ബോധം മൂന്ന് പദങ്ങളും ഡിക്ഷണറി ഉള്ള പദം തന്നെ. കാരണം വാസിഷ്ടത്തിൽ അങ്ങനെ ഒരു പദം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഡിക്ഷണറി. അതുമാത്രമല്ല, സമാ വിഷമ എന്നൊക്കെ പറയുന്നത് ആയുർവേദത്തിനും മറ്റും ധാരാളം ഉപയോഗിക്കുന്നതാണ്. വിഷമജ്വരം ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാറ്. വിഷമം ഉപയോഗിച്ച് ധാരാളം പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഡിക്ഷണറി ഇല്ലാതെ വരാൻ ഒരു വഴി. അപ്പോൾ ഈ പദ്യങ്ങളിലെ ഒരു ചിന്ത എൻ്റെ സാരത്തെ ഗ്രഹിച്ചിട്ടാണ് ആശാൻ പറഞ്ഞത് ഇത് നാരങ്ങ എന്ന് പറയുന്നിടത്ത് ആ ഇത് അത് എൻ്റെ സാരമാണ് അറിവെന്ന് പറയുന്നത്. അപ്പം നാരങ്ങയില്ലെങ്കിൽ ഈത്ത ഉണ്ടെന്ന് വെച്ചാൽ അറിവുണ്ട്. ആ ഇതിൽ പിടിച്ചത് ഇവിടെ ഒരു വിശദീകരിക്കുന്നതിൻ്റെ ആശയമാണ്.